ഭൂഷണം ശ്രീമത് വെങ്കടനാഥാര്യം വന്ദേ വേദാന്തം ആഴിമഴ കണ്ണ ഒന്നിരവേ ആഴിയുൽ പുക്കു മുകണ്ടു കൊടാത്തേരി ഊഴി മുതൽവൻ ഉരുവം പോൽമേ തരുത്ത് ആഴിയൻ തോരുടൈ പത്മനാഭൻ കയ്യിൽ ആരിപ്പോൾ മിന്നിവളം ഒരുപോൾ നിന്ന് പെരുന്ന് താഴാതെ താഴ്ന്ന മുതൈത്ത തരമഴ പോൽ വാഴ ഉളകിനിൽ പെയ്തിടാൻ നാൻകളും മാർഗീഴാട മകേന്ദ്രോറും ശ്രീമതേ നികമാന്ത മഹാദേവികായ നമഃ. Thank you.